അല്ല, നിങ്ങൾ ഇലിയാസ് ഉസ്താദ് നിങ്ങൾ പറഞ്ഞതൊക്കെ ആമത്തൻ ശരിയാണ്, ശരിയാണ്, ഞാനതിന് വിയോജിപ്പൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു ചെറിയ വിലയിരുത്തൽ നടത്താം. കാരണം രണ്ട് വോയിസുകളും നിങ്ങൾ കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ കേൾക്കേണ്ടതുണ്ട്. ഇവിടുത്തെ വാദവും അവിടുത്തെ വാദവും, ഇവിടുന്ന് ഉദ്ധരിച്ചിട്ടുള്ള അവലംബവും അവിടുന്ന് ഉദ്ധരിച്ചിട്ടുള്ള അവലംബവും, ഇവിടുന്ന് തൊടുത്തുവിട്ടിട്ടുള്ള ചോദ്യങ്ങളും അവിടുന്ന് വന്നിട്ടുള്ള മറുപടിയും, അല്ലെങ്കിൽ അവിടുന്ന് തൊടുത്തുവിട്ട ചോദ്യവും ഇവിടുന്ന് പോയ മറുപടിയും, ഇത് തമ്മിൽ നിങ്ങളൊന്ന് ജോയിൻ്റ് ആക്കിയിട്ട്, അല്ലെങ്കിൽ തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ച് രണ്ടും പൊരുത്തപ്പെട്ടുകൊണ്ട് തന്നെയാണോ? അതല്ല, ഒന്ന് ഒരു വാദിയിലും മറ്റത് വേറൊരു വാദിയിലുമാണ് സംസാരിക്കുന്നത് എന്ന് പറയൽ നിങ്ങളുടെ ഒരു ധർമ്മമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അതൊന്നും ചിലപ്പോൾ ചില ഓഡിയൻസിന് മനസ്സിലായിക്കൊള്ളുന്നില്ല, പ്രത്യേകിച്ച് സാധാരണക്കാരായ ആളുകളിൽ ചെറിയൊരു ന്യൂനപക്ഷം, ഏറ്റവും ചുരുങ്ങിയത്. അപ്പോൾ ഈ ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് അവിടുന്ന് വന്ന ഉത്തരം, അല്ലാതെ അതിൻ്റെ ഇടത്തെ ഭാഗത്തേക്കോ വലത്തെ ഭാഗത്തേക്കോ തെന്നി മാറിയിട്ടല്ല എന്ന് ഒരു നില ഒരു ഒരു വിലയിരുത്തൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് കേൾവിക്കാർക്ക് കൂടി ഉപകരിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇപ്പം ഈ ഗ്രൂപ്പിൽ ഫുള്ളായിട്ട് എല്ലാം പറഞ്ഞിട്ടില്ലെങ്കിലും വേറെ ഗ്രൂപ്പുകളിൽ എന്ന് നമ്മൾ പറയും. ഇവിടെ സംസാരിച്ചിട്ടുള്ള ക്ലിപ്പുകൾ, എൻ്റെ ക്ലിപ്പും യാസർ മൗലവിൻ്റെ ക്ലിപ്പും രണ്ടും ഒരുമിച്ച് കൂട്ടി ആളുകളെ കേൾപ്പിച്ച് അത് വിലയിരുത്തി കൊടുക്കും, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ ഗ്രൂപ്പിൻ്റെ ധർമ്മം എന്ന നിലക്ക് ഇതിൻ്റെ മധ്യസ്ഥന്മാരായിട്ടുള്ള ആളുകൾ അതൊന്ന് സൂചിപ്പിക്കുന്നതൊരാവശ്യമാണ്. ജയിക്കലോ തോൽക്കലോ എന്നുള്ള, ജയിക്കാൻ സത്യം ജയിക്കുമല്ലോ, സത്യം ജയിക്കും അസത്യം പരാജയപ്പെടും, അതിൽ യാതൊരു സംശയവുമില്ല. സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകൾ അതിൻ്റെ തെളിവുകളും പ്രമാണങ്ങളും വാദഗതികളും വ്യക്തമായിട്ട് അവതരിപ്പിക്കുന്നവരായി കഴിഞ്ഞാൽ ആ സത്യം ജയിക്കും. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനതിവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിന് ദൈക്ഷണികമായിട്ടും രേഖാപരമായിട്ടും സമർത്ഥിക്കേണ്ട തെളിവുകളൊക്കെ സമർത്ഥിച്ച് എതിരാളി ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളെ മുഴുവനും പിന്നെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്ത് ഇവിടെ സമർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ ഇനി ജയിക്കോ തോൽക്കോ എന്നുള്ള നിങ്ങളുടെ ആദ്യത്തെ കമൻറ്റിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ചർച്ചയിൽ. ഇവിടെ അഹ്ലു സുന്നത്തിനെ സംബന്ധിച്ചിടത്തോളം ബിദഅത്ത് പരാജയപ്പെടൽ തന്നെയാണ് ലക്ഷ്യം. പരാജയപ്പെടുത്തിയിട്ടുണ്ട്, ബിദഅത്ത് ബിദഅത്താണ് എന്ന് സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, എനിവേ ഇൻഷാ അള്ളാ.